ഭൂതാദോ ലുട്ടി മധ്യപുരുഷ ഏകവചന ഭൂ അനദ്ധേന ലുട്ട് ഇത്തനേന ലുട്ടിക്കൃതേ തസ്യ ഉപാധ്യാദേശീകൃതേ ശേഷാത്കർത്തരി പരസ്മിപദമിത്തനേന പരസ്മിപദപ്രത്യയാനാം പ്രാപ്തൗ യുഷ്മദ്ഭൂതേ സമാനാധികരണേ സ്ഥാനന്യവി മധ്യമ ഇതി മധ്യമപുരുഷപ്രത്യയാനാം പ്രാപ്തൗ സിപ്പിത്യസ്യ ഏകത്വപുക്ഷായം സിപ്പിതി ഭൂ സിപ് ഇത്യത്ര തിങ്സിത് സർവധാതിത്വേന സർവധാതുസംജ്ഞായാം കർത്തരി ശപ് ഇതി ശപി പ്രാപ്തൗ സിതാസി ട്രില്ലുട്ടോ ഇത്യനേന ശപം പ്രബാധ്യ താസി കൃതേ ഇകാരസ്യ ഉച്ചാരണാർത്ഥത്വാദ് നിവൃത്തൗ ഭൂ താസ് സിത് ഇത്യത്രാസിത്യസ്യാർദ്ധധാതുവിശേഷേത്തിനേനാർദ്ധധാതുസംജ്ഞായാർദ്ധധാതുസിട്ടപുലാദേ ഇതി ഇടിക്കൃതേ സർവധാതുക അർദ്ധധാതുകയോ ഇതി ഉകാരസ്യ ഗുണേ ഏചോ ആയവായവേത്തിനേന അവാദേശേ ഭവിതാസിതി ഭവതി. അയം ഭാഗഃ സർവത്ര സമാനമേവ സർവത്ര ഭവിതാസിതി ഭവതി. അനന്തരം പരത്വേന സിപ് ഇതി സ്ഥിതേ താസിത്യസ്യ സകാരസ്യ ലോപഃ കേന സൂത്രേണ താസസ്ത്യോർ ലോപഃ സകാരാദോ പ്രത്യയേ പരേ താസിത്യസ്യ സകാരസ്യ ലോപഃ സ്യാത് ഇത്യനേന താസിത്യസ്യ സകാരസ്യ ലോപേ കൃതേ ഭവിതാസി ഭവിതാസിതി. ഏവം ധസ് ഇത്യത്രാപി ഭവിതാസിതി പൂർവദേവ സിദ്ധതി ഭവിതാസ് ധസ് ഇത്യത്ര സകാരസ്യ ഋത്വേ വിസർഗേ ച ഭവിതാസ്തഃ സകാരസ്യ ഇത്വലോപേ ന ഭവതഃ തസ്മാത് ന വിഭക്തൗ തസ്മാത് ഇതി നിഷിദ്ധത്വാത് സകാരസ്യ മധ്യപുരുഷബഹുവിനെ ഭവിതാസ് ധ ഇത്യത്രാവി ഭവിതാസ്ഥ ഭവിതാസ്ഥ ഭവിതാസ്ധ അത്ര ധകാരപൂർവത്തി സകാരസ്യ ഋത്വവിസർഗ ന ഭവത് അകസ്മാത് അത്ര പദാന്തത്വം അവസാനത്വം ചെന്നാസ്തി. അനന്തരം ഉത്തമപുരുഷ ഏകവേന മിപ്യസ്യ തിങ്കശ്രേണി ശ്രേണി പ്രഥമ മധ്യമ തമഃ ഇത്യനേന മിപ് വസ് മസ് ഇതി ത്രികസ്യ ഉത്തമപുരുഷ സപ്ഞായാം ലബ്ധായാം തസ്യ മിപ് ഇത്യസ്യ ഏകവേന സപ്ഞാ കേന സൂത്രേണ ഇത്തരേനേകദിന സപ്ഞായ ലബ്ധായാം ദ്യഗവർദ്ധിവനേകവേനൈത്യനേന അസ്മദ് ഉത്തമൈത്യനേന ഉത്തമ പുരുഷേ കൃതേ തത്രേകത്വ പുരുഷായാം മിപി ഭൂ മിപിതിസ്ഥിതേ ശപം ബാധിത്വാ താസുകേന സൂത്രേണ ഭവതി സതാസി പ്രലോട്ടോ ഇത്യനേന താസി കൃതേ അർദ്ധധാതു സഞ്ജ അർദ്ധാതുവിശേഷത്തിനേന അർദ്ധാസി ടുവലാദേ ഇടി ഗുണേ അവാദിശേ ഭവിതാസ് മി ഭവിതാസ്മി ഇതി ഭവതി ഏവം ഭവിതാസ് മിപ് പസ് മസ് ഭവിതാസ് വസ് ഇത്യത്രാപി രുത്യേ വിസർഗേ ഭവിതാസ്വഹ ഉത്തമശ ബഹുവിനെ ഭവിതാസ് മസ് ഇത്യത്രാപി ഋത്വേ വിസർഗേ ജ ഭവിതാസ്മഹ ഇതി സിദ്ധ്യതി ഏവം ലോട്ട് രൂപാണി ഏവം ഭവന്തി ഭവിത ഭവിത അല്ല ലോട്ട് ഭവിത ഭവിതാരോ ഭവിതാരഃ ഭവിതാസി ഭവിതാസ്തഃ ഭവിതാസ്തഃ ഭവിതാസ്മി ഭവിതാസ്മഃ ഭവിതാസ്മി അനന്തരം ഭൂതി ലൃട് ശേഷേച്ച ഭവിഷ്യതർത്ഥാധാതോ ലിട്ട് ക്രിയാർത്ഥായാം ക്രിയായാം സത്യാം അസത്യാം വാ അത്ര ലിട് ശേഷേച്ച ഇതി തൃതീയാധ്യായ തൃതീയ പാദേ ത്രയോദശ സൂത്രം ഭവതി ഇതപൂർവം ദശമസൂത്രം ഭവതി തുമുണ്ണിലോ ക്രിയായാം ക്രിയാർത്ഥായാം ഇതി സൂത്രം തേന സൂത്രേണ കൃത് പ്രത്യയ വിധീയത അത്ര പ്രത്യയദ്വയം വിധീയത തുമൻ മുല്ല് തത്ര ഉക്തം ക്രിയാർത്ഥായാം ക്രിയായാം ഇതി തസ്യ അനുവൃത്തി അത്ര വിവർത്തത അത തത്രയവ വർത്തതേ ഭവിഷ്യതി ഗമ്യാദേഹി തഥാ ഭവിഷ്യതി ഇത്യവി അത്ര അനുവർത്തത അതഃ ഭവിഷ്യദർത്ഥാത് ധാതോഃ ഇതമപി ധാത്വധികാരേ വർത്തതേ അതഃ ഉക്തം ഭവിഷ്യദർത്ഥാത് ധാതോഃ ലൃട്ട് ക്രിയാർത്ഥായാം ക്രിയായാം സത്യാം അസത്യാം ക്രിയാർത്ഥ ക്രിയായാഃ വർത്തമാനത്വേ തസ്യാഃ അഭാവേ പക്ഷദ്വയേവി ലിട്ട് സ്യാദിത്യർ ക്രിയ അർത്ഥ യസ്യാഃ സ ക്രിയാർത്ഥ ഭവതി അന്യ ക്രിയ ക്രിയാർത്ഥക്രിയ യഥാ ഭോക്തം വർജതി ഇത്യത്ര ഭോക്തം വ്രജതി അത്ര ഗമനക്രിയ ഭോജനാർത്ഥം ഭവതി അത ഗമനക്രിയ ഭവതി ക്രിയാർത്ഥക്രിയ അന്യത്രാപി ഒരു ക്രിയയ്ക്ക് വേണ്ടി മറ്റൊരു ക്രിയ ചെയ്യുമ്പോൾ അതിനാണ് പറയുന്നത് ക്രിയാർത്ഥക്രിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ പോകുക എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന എന്ന് പറയുന്ന ക്രിയക്ക് വേണ്ടിയുള്ള ക്രിയ. അതിനെ പറയുന്നത് എന്താണ്? ക്രിയാർത്ഥ ക്രിയ. അങ്ങനെയുള്ള ക്രിയാർത്ഥ ക്രിയ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അല്ലിട്ട് പ്രയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ, സാറിന് ക്രിയാർത്ഥ ക്രിയ കാണിക്കാൻ വേണ്ടി ഇതി ശബ്ദം പ്രയോഗിക്കും. സഹ പഠിഷ്യതി ഇതി ഗച്ഛതി. അവൻ പഠിക്കുമെന്ന് പറഞ്ഞ് പോകുന്നു എന്നാണ്. എന്നുവെച്ചാൽ പഠിക്കുന്നു പറഞ്ഞാൽ ഭാവിയിൽ പഠിക്കും എന്ന് പറഞ്ഞാണ് അവൻ സ്കൂളിൽ പോകുന്നു. പഠിക്കുമല്ലേ എന്ന് കണ്ടറിയാം. ഇവിടെ അതൊന്നും വീക്ഷയല്ല, പഠിഷ്യതീതി ഗച്ഛതി എന്നാണ്. പഠിക്കുമെന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ അവിടെ പഠിഷ്യതി എന്ന് പറയുന്നത് ലിട്ട് പ്രയോഗിച്ചു. എന്തുകൊണ്ട്? അവിടെ ഗച്ഛതി എന്ന് പറയുന്നത് ഒരു ക്രിയ ഉപപദമായി വന്നതുകൊണ്ട് ആണ് അവിടെ പ്രയോഗിച്ചത്. അപ്പൊ ക്രിയാർത്ഥ ക്രിയ ഏതായി അവിടെ? ഗച്ഛതി. പഠിഷ്യതി ഇതി ഗച്ഛതി എന്ന് തന്നെ പറയുന്നു. അതുള്ളത് കൊണ്ട് അവിടെ പഠിഷ്യതിന് പ്രയോഗിച്ചു. പക്ഷെ അങ്ങനെ വേണമെന്നില്ല. ലുട്ടെന്ന് പറയുന്നതിന് സാമാന്യമായി ഭവിഷ്യതർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. വേറെ ഒരു നിബന്ധനകളുമില്ല. ക്രിയാർത്ഥ ക്രിയ വേണമെന്നോ വേണ്ടെന്നോ പരോക്ഷമെന്നോ അപരോക്ഷമെന്നോ അങ്ങനെ യാതൊന്നുമില്ല. ഇപ്പൊ സാമാന്യ ഭാവിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലൊട്ട്. പക്ഷെ ഇവിടെ വിശേഷിച്ച് പറഞ്ഞു എന്താണോ, ക്രിയാർത്ഥക്രിയ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന പോരെ, രണ്ടും പറയേണ്ട കാര്യമുണ്ടോ? ക്രിയാർത്ഥക്രിയ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലട്ട് വരുമെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുമെങ്കിൽ അതിപക്ഷം പറയാതിരുന്നാ പോരെ, ലട്ട് വിധിച്ചാ പോരെ. ലട്ട് മാത്രം മതി. ഭവിഷ്യതാർത്ഥേ ലട്ട് ഭവിഷ്യത് ഗമ്യാദേഹ എന്ന് പറഞ്ഞാ മതി. ക്രിയാർത്ഥക്രിയ ഉണ്ടെങ്കിലും ശേഷിച്ചാന്നുള്ളതെന്നാണ്. അപ്പോ മുമ്പ് പറഞ്ഞു എന്താണ്, നുലത്രിജു ക്രിയായാം ക്രിയാർത്ഥായാം സത്യാം എന്ന് പറഞ്ഞു. ശേഷെന്ന് പറയുമ്പോൾ അതില്ലാത്തപ്പോഴെന്ന്, ചാന്ന് പറഞ്ഞപ്പോൾ അത് ഉള്ളപ്പോഴും, രണ്ടർത്ഥവും വന്നു. ശേഷെന്ന് പറയുമ്പം മുമ്പ് പറഞ്ഞ ക്രിയാർത്ഥക്രിയ ഇല്ലാത്തപ്പോൾ, ചാന്ന് പറഞ്ഞപ്പോ ഉള്ളപ്പോ, ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും വരുമെന്ന് പറയുന്നേ പക്ഷെ ഉണ്ടായിരുന്നാ പോലെ. അതുപോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ക്രിയാർത്ഥക്രിയ ഉള്ള സ്ഥലത്ത് തുമ്മണലോ ക്രിയായാം ക്രിയാർത്ഥായാം അത് ലട്ടിനെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ക്രിയാർത്ഥക്രിയ ഉള്ളിടത്ത് എങ്ങനെയാണോ തുമ്മനും നുല്ലും പ്രയോഗിക്കുന്നത് അതുപോലെ ലട്ടും പ്രയോഗിക്കുക, അല്ലെങ്കിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അതിനൊക്കെ അർത്ഥത്തിൽ വ്യത്യാസം വരും. തുമൻ വന്നു കഴിഞ്ഞാൽ കിരൺമേ ജന്ധ പഠിച്ചിട്ടുണ്ടോ? മാന്ദമായത് അവ്യയമായും, അവ്യയമായി കഴിഞ്ഞാൽ അവ്യകൃതോ ഭാവേ, അവ്യയമായ കൃത്തുക്കൾ ഭാവാർത്ഥത്തിൽ വരും. നുള്ളു വന്നു കഴിഞ്ഞാൽ കർത്തരി വരും. ഇവിടെ ഭവിഷ്യതി എന്ന് പറയുന്നിടത്ത് കർത്തരി വന്നു, അങ്ങനെയൊക്കെ അർത്ഥ വ്യത്യാസങ്ങൾ വരും. അതെല്ലാം പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കൃതന്തം കൂടി പഠിക്കുമ്പോൾ സമയത്തുപോലെ അർത്ഥവ്യത്യാസത്തിൽ ഈ പോകാം എന്നും പോകും എന്നും അർത്ഥവ്യത്യാസം വരാൻ സംസ്കൃതത്തില് രണ്ട് ഭാവികളൊന്നും ഇല്ല അല്ലേ? പോകാം എന്നും അതിപ്പോ എന്ന് പറഞ്ഞാൽ പിന്നെ വിധിലിംഗം സ്യാദ് അർത്ഥത്തിലല്ല. ഇപ്പൊ ഈ ചില സ്ഥലത്ത് ഇപ്പൊ മഹാബലി വാമനോട് പറയുന്നു സർവം പ്രദാസ്യേ എന്ന് പറയുമ്പോൾ ഞാനെല്ലാം തരും എന്ന് പറയുന്നതായിട്ടോ ഞാനെല്ലാം തരാം എന്ന് പറയുന്നതായിട്ടോ ഒന്ന് വ്യാഖ്യാനിക്കുക. അല്ല, അതിന്റെ വ്യത്യാസം എന്താ? മലയാളത്തിൽ അഹങ്കാരം സൂചിപ്പിക്കാൻ വേണ്ടി ഞാനെല്ലാം തരും എന്നുള്ള അർത്ഥം എടുക്കാം. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്നുള്ള അർത്ഥം എടുത്തിന് അത്ര അഹങ്കാരം ഇല്ല എന്ന് പറയില്ലേ? അങ്ങനെ അഹങ്കാരം അങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. മലയാളത്തിൽ രണ്ട് യൂസ് ഉണ്ടല്ലോ ഭാവി കാലത്തിൽ, ഞാൻ പോകാം ഞാൻ പോകും എന്ന് പറയില്ലേ? ഐ വിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, ഐ ഷാൽ കം, ഐ വിൽ കം എന്ന് പറയുന്ന പോലെ. മറ്റത് ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം പോകും എന്ന് പറയുന്നത്. രണ്ടും ഭാവി കാലത്തിൽ തന്നെയല്ലേ, പോകാം ഞാൻ വരാം. അങ്ങനെയുള്ളടത്ത് കാലവിവക്ഷയില്ല. ഇവിടെ സംസ്കൃതി പറയുമ്പോൾ വിധി എന്ന് പറയും, അപ്പൊ അത് കാലത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് സംസ്കൃതത്തിൽ. ഇതനുസരിച്ച് ഭാവി എന്ന് പറയാൻ പറ്റത്തില്ല, വർത്തമാനത്തിനും പ്രയോഗിക്കാം. കാലത്തെ ഉദ്ദേശിച്ചിട്ടല്ല അവിടെ പറയുന്നത്, അതൊരു ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനുവേണ്ടി പറയാം, ഒരു പ്രസ്താവന. അപ്പൊ അർത്ഥവ്യത്യാസം എങ്ങനെ? അങ്ങനെ അർത്ഥവ്യത്യാസം ഇല്ലേ? അർത്ഥവ്യത്യാസം എന്ന് പറയുന്നത് സംസ്കൃതത്തെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇവിടെ അടുത്ത് വരും വിധി, നിമന്ത്രണം, ആമന്ത്രണം, അധിഷ്ഠ, സംപ്രസന, പ്രാർത്ഥന, ആശങ്ക, പിന്നെ ശക്യാർത്ഥം, ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ആ അർത്ഥങ്ങളിലൊക്കെ വരാം അങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശക്യാർത്ഥത്തിൽ കഴിയും. ഈ കഴിയും എന്ന് പറയുന്നത് ശക്യമെന്നുള്ള അർത്ഥമാണ്. അതിൽ ഈ പറയുന്ന ആളിന് അഹങ്കാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളതും ഇതുമായിട്ട് ബന്ധമില്ല. അത് പിന്നെ പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം കഴിയുമെന്നുള്ളതാണ്. കഴിയുമെന്നുള്ളത് അഹങ്കാരത്തിലും പറയാം, അഹങ്കാരമില്ലാതെയും പറയാം. അത് പറയുന്ന ആളിന്റെ ഭാവനയാണ്. അത് ഭാഷയിൽ നിന്ന്, ഭാഷയുടെ നിശ്ചിതമായ അർത്ഥമല്ല. വ്യാഖ്യാനത്തിൽ പറയുന്നതും അല്ലെങ്കിൽ വ്യക്തിയുടെ മനോഭാവമാണ്, എന്ത് മനോഭാവത്തിൽ പറയുന്നു എന്ന് പറയുന്നത്. അഭേദം പറയാമല്ലോ, ഞാൻ പോകുന്നു, അഹങ്കച്ചാമി, ഇത് അഹങ്കാരത്തിലും പറയാം അല്ലാതെയും പറയാം. അപ്പൊ അഹങ്കാരം അർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിയുടെ മനോഭാവമാണ്, ഭാഷയിൽ നിന്ന് കിട്ടുന്ന അർത്ഥമല്ല. ഭാഷയിൽ നിന്ന് കിട്ടണമെന്നില്ലല്ലേ? ഏയ്, അത് ഒരാള് കൽപ്പിക്കുന്നു. ഭാഷാപരമായി അങ്ങനെ ഒരർത്ഥമില്ല, പക്ഷെ പറയുന്ന ആളിന് ഏത് വികാരത്തിലും പറയാമല്ലോ. അഹങ്കച്ചാമി, സങ്കടത്തിൽ പറഞ്ഞൂടെ, സന്തോഷത്തിൽ പറഞ്ഞൂടെ, ഭയത്തിൽ പറഞ്ഞൂടെ, കോപത്തിൽ പറഞ്ഞൂടെ, അതൊന്നും ഭാഷയിൽ നിന്ന് കിട്ടുന്ന അർത്ഥമല്ല. ഞാൻ ചോദിക്കാൻ കാരണം, ഈ സർവം പ്രദാസ്യ എന്ന് പറയുമ്പോൾ ഉണ്ടായ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ബലിയുടെ എല്ലാം അപഹരിച്ചതെന്നൊരു വ്യാഖ്യാനം. അത് മതപ്രഭാഷണത്തിൽ നമുക്ക് പറയാം. അതൊക്കെ പറയുന്നതിനൊന്നും ഒരു ദോഷമില്ല. ഭാഷയുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിന്റെ അർത്ഥം പറയുമ്പോൾ ഞാൻ തരാമെന്നുള്ളതിന് വരെ ഞാൻ തരും എന്നാക്കുക അല്ലേ? ഞാൻ തരാമെന്നുള്ളതിന് വരെ ഞാൻ തരും എന്നാക്കുക അല്ലേ? അല്ല, അതിന് വ്യത്യാസമില്ലല്ലോ. തരാമെന്ന് പറഞ്ഞാലും തരുമെന്ന് പറഞ്ഞാലും മനോഭാവം എങ്ങനെയെന്നുള്ളതല്ലേ, ഭാഷയിലല്ലല്ലോ പറഞ്ഞില്ലേ. ഇപ്പോൾ ഗച്ഛതി എന്ന് പറയുന്നിടത്ത് തന്നെ ഏത് വികാരത്തിലും പറയാം. പറയുന്ന ആളിന്റെ മനസ്സിൽ എന്ത് വികാരമാണെന്നുള്ളത് നമ്മൾ പറയുന്നതല്ലേ, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നു ഞാൻ പറഞ്ഞത് സങ്കടത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഭാവന ചെയ്യണം. ഭാഷയിൽ നിന്നും നേരിട്ട് അങ്ങനെ ഒരർത്ഥം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ രണ്ട് പ്രയോഗം മലയാളത്തിലുണ്ട്, പക്ഷെ സംസ്കൃതത്തിൽ അങ്ങനെ ഇല്ല അല്ലേ? എങ്ങനെ? ഈ തരാമെന്നും തരുമെന്നും ഭാവി കാലത്തിൽ രണ്ട് പ്രയോഗമുള്ള പോലെ അല്ല? അങ്ങനെ പറഞ്ഞാൽ വ്യത്യാസം പസ്യാത്. എന്ന് പറഞ്ഞു കഴിഞ്ഞോ, അത് ഈ പറയുന്ന വിദ്യാദി അർത്ഥങ്ങളിലാണ് ഉള്ളത്. ഭാവിയിലല്ല, ഭവിഷ്യത്തിലല്ല. ഭവിഷ്യത്തിൽ അതാണ് ഞാൻ പ്രത്യേകിച്ച് കാലഭേദം ഇല്ല, കാലവിവക്ഷയിലല്ല. അതൊക്കെ പിന്നെ സന്ദർഭം അനുസരിച്ചാണ്. കാരണം അവിടെ കാലം പറയുന്നില്ല. കാലം പറയുന്നത് ഏതിനാ? ഭാവിയെക്കുറിച്ച് പറയുന്നത് ലുട്ടിനും റിട്ടിനുമാണ്. ബാക്കി വരുന്ന ലോട്ട്, ആശീർലിംഗ്, മിഥിലിംഗ് അവിടെയൊന്നും കാലം പറയുന്നില്ല. അതുകൊണ്ട് കാലസാമാന്യമാണ്, ഭാവിയിലേക്കും നമുക്കതിനെ വ്യാഖ്യാനിക്കാവുന്നേ ഉള്ളൂ. സ്വാമി, ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു സംശയം ഉണ്ടോ ചോദിക്കട്ടെ. ഇതിൽ ഈ ലുഡഹ പ്രഥമസ്യ ദാരൗരസഹ എന്ന് പറഞ്ഞത് കപ്രത്യാവധിയിൽ വരാത്ത പ്രത്യയമാണെന്ന് പറഞ്ഞല്ലോ. സ്വാതിയിൽ സു തുടങ്ങണം. അപ്പൊ ഇത് സ്വാതി അതിനുശേഷം അതിന് മുമ്പാണ്. സൗജസ് എന്ന് പറയുന്ന സൂത്രത്തിന്റെ നമ്പർ നോക്കുക. പ്രത്യയങ്ങൾ വെച്ച് തുടങ്ങുന്നു. അതിന്റെ നമ്പർ നോക്കണം. സൗജസ് അവിടെ മുതൽ അങ്ങോട്ട് തദ്ദപ്രത്യങ്ങളാണ്. നാലും അഞ്ചും പുരപ്രവൃത്തി കപ്പെന്ന് പറയുന്നത് അങ്ങ് അവസാനം പോകും. അഞ്ചാം അധ്യായത്തിന്റെ അവസാന പാദത്തിൽ വരും. അതുവരെയുള്ള സൂത്രങ്ങൾക്ക് മാത്രമേ ബസഞ്ജയും പദസഞ്ജയും വരുന്നുള്ളൂ. ഈ സൂത്രം ഏതാണ് ലുഡപ്രഥമസ്യയുടെ ആരോഗ്യ? അപ്പൊ പിന്നെ ഇത് സ്വാധീനപ്പെടുന്നില്ല, അതുകൊണ്ട് ഇവിടെ ബസഞ്ജയില്ല. അതുകൊണ്ടാണ് അഷ്ടാധ്യായി പഠിക്കണമെന്ന് പറയുന്നു. ഇതറിയണമെന്നുണ്ടെങ്കിൽ അഷ്ടാധ്യായി അറിഞ്ഞിരിക്കുന്നു. അത് സംജ്ഞ വിരിക്കുന്ന സൂത്രമല്ലേ. അവിടെ എന്താണ് പറയുന്നത്? സ്വാദിഷു കപ്രത്യാവദിഷു എന്നാണ്. സ്വാദി തുടങ്ങി കപ്രത്യം വരെ അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഡാരോരസ ഒന്നും വരുന്നില്ല. ഡാരോരസല്ല, ടിപ്തസ് ജി അതാ നോക്കേണ്ടത്. അത് ആഗമല്ലേ, ആദേശമല്ലേ. ടിപ്തസ് ജി നോക്കുക, അതെവിടെ വരുന്നു. അത് മൂന്നാം അധ്യായത്തിലായിരിക്കും. അതായത് മൂന്നാം അധ്യായത്തിലാണ് തിങ്ങന്തങ്ങൾ വരുന്നത്. നാലും അഞ്ചിനുമായിട്ടാണ് കൃദന്തങ്ങൾ വരുന്നത്. തദ്ധിതം സുപ്പ് ആദ്യത്തെ സൂത്രങ്ങളോ? പിന്നെ അങ്ങോട്ട് ഇരിക്കുന്നതെല്ലാം തദ്ധിത പ്രത്യയങ്ങളാണ്. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ഇല്ലെങ്കിൽ ചിന്തിക്കണ്ടേ, ഇവിടെ അജാതി പ്രത്യയം പരത്തി വരുമ്പോൾ എന്തുകൊണ്ട് പൂർവത്തി ബസഞ്ഞ വരുന്നില്ല? കാരണം ഇത് മുമ്പേ വന്നതാണ്, മൂന്നാം അധ്യായത്തിൽ വന്നതാണ്. അപ്പൊ തിങ്ങന്തം പരവരിക്കുമ്പോൾ ഒരിടത്തും പൂർവത്തിൽ ബസഞ്ഞ വരില്ല. അപ്പൊ യജിബമിന്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ, വൃത്തി എഴുതുമ്പോൾ അത് വേറെ ഏതെങ്കിലും സൂത്രം വളരെ ശേഷമുള്ള സൂത്രത്തിന് പിന്നിലേക്ക് അനുവർത്തിക്കും. എന്തിനാ അതിന്റെ ആവശ്യമില്ല, മുമ്പിലുള്ളത് നോക്കിയാൽ മതിയല്ലോ. മുമ്പിലുള്ള സൂത്രം നോക്കിയാൽ മതിയല്ലോ. മുമ്പിൽ വരാൻ പോകുന്ന സ്വാദി പ്രത്യയങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് മിന്നിലൊരു സൂത്രം എഴുതി അല്ലേ, വളരെ എർലിയർ ആയിട്ട്. എന്തിന് സ്വാദികൾ എന്ന് പറയുന്നത് പിന്നീടാണല്ലോ. സ്വാദി എന്ന് പറയുന്നത് സ്വാദികളെ വിധിക്കുന്ന സൂത്രം. ഇവിടെ യജിഭമ്മന് സ്വാദിഷർവനാമസ്ഥാനെ എന്നുള്ളതിന് ആ സൂത്രത്തിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ അനുവർത്തിക്കുക, അതിന് മേളിലുള്ളത് മതിയല്ലോ. സ്വാദികളെ അറിയാതെ ഈ സൂത്രത്തിന്റെ അർത്ഥം പിടിയിട്ടില്ല. സ്വാദിഷ്വാസ്ഥാനുള്ളത് സ്വാദികളെ അറിയാതെ മനസ്സിലാവില്ല എന്ന് മാത്രം അല്ലെ. ആ സ്വാദിഷു എന്ന് പറയുന്നതിൽ സ്വാദി ഏതാണെന്ന് അറിയണം. അതറിയണമെങ്കിൽ മുഴുവൻ പഠിച്ചിരിക്കില്ല. നാലാം അധ്യായത്തില് വരണം. എന്താണ് സ്വാതി എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ഇടയ്ക്ക് പദസഞ്ജ ബസഞ്ജ ഇതിനെ കുറിച്ച് അതുകൊണ്ടല്ല, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഭവിതാസ് ധാന്നിരുന്നു. താസ് എന്ന് പറയുന്നിടത്ത് പദസഞ്ജ വരണ്ടേ? സ്വാതിശ്വാസർവനാമത്തിന് സ്വാതിയിൽ പെട്ടിരുന്നു എങ്കിൽ ഇവിടെ പദസഞ്ജ വരും, ഇടത്ത് വിസർഗം വരും. പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? സ്വാതിയിൽ പെടുന്നില്ല, അതുകൊണ്ട് പദസഞ്ജയും വരുന്നില്ല, ബസഞ്ജയും വരുന്നില്ല. എന്നാൽ സുപ്തിംഗന്ധം പദം എന്ന് പറഞ്ഞുകൊണ്ട് ദസ് എന്ന് പറയുമ്പോൾ അവസാന സകാരത്തിന് ഒരുത്ത് വിസർഗം വരും, പദസഞ്ജയും വരും. അപ്പൊ പാണിനിയുടെ ഇന്ദ്രജാലം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് മുഴുവൻ ചിന്തിച്ചെത്താനുള്ള ബുദ്ധി വൈഭവം നമുക്കില്ല എന്ന് വേണം പറയാം. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഭൂ വ്യത്യസ്യ ഭൂവാദയോ ധാതോ എഴുതി ധാതു സംജ്ഞായാം ല കർമ്മണിജ ഭാവേജ കർത്തരി ലകാരേ വിഹിതേ ലസ്യ ഇത്യധികാര തിപ്തസ്ദി ഇത്യാദീനാം ആദേശപ്രാപ്തൗ തത്ര ലപരസ്മിതോ ഇത്യനേന ലാദേശാനാം പരസ്മിത സംജ്ഞായാം ശേഷാത്കർത്തരി പരസ്മീപദം ഇത്യനേന കർത്തരി പരസ്മീപദേ വിഹിതേ പരസ്മിത പ്രത്യയാനം പ്രാപ്തവും മാത്ര താന്യേകവന ജീവനാന്യേകവന ഇത്യനേന ഏകവന സംജ്ഞ ഏവം ശേഷേ പ്രഥമ ഇത്തിനേന പ്രഥമ വിഭക്തൗ പ്രാപ്തേ സതി ദ്യോഗിവർ ദ്യോനേകവിനെ ഇത്തിനേന ഏകവിന സംജ്ഞായാം ഭൂ തി ഇതി ജാതേ തസ്യ തിങ്ക്ഷിത് സർവധാതു ഇത്തിനേന സർവധാതു സംജ്ഞായാം സർവധാതുയെ പരേ കർത്തരി ശബ് ഇതി പ്രാപ്തൗ ഇതി പ്രാപ്തൗ സ താസി ോ ഇത്തനേന ശപം ബാധിത്വ സ്യ ഇതി കൃത്തെ ഭൂ സ്യ തി ഇതി സ്ഥിതി ഭൂ സ്യ ഇത്യത്ര സ്യ ഇത്യസ്യ ആർദ്ധധാതുകം ശേഷ ഇത്തനേന ആർദ്ധധാതുക സംജ്ഞായാം ആർദ്ധധാതുകസ്യ ഇട്ടുപലാതെ ഇടി കൃത്തെ ഭൂ ഈ സ്യ ഗുണേ ഓകാരേ അവാദേശേ ഭാവ് ഈസ്യ ഇത്യത്ര സകാരസ്യ ആദേശപ്രത്യയോ ഇത്യനേന ഷത്വേ ഭവിഷ്യ ഇതി ഭവതി അത്ര സ്യ ഇതി ഭവതി പ്രത്യയഃ തസ്യ സകാരസ്യ പ്രത്യവയവസ്യ സകാരസ്യ ആദേശ പ്രത്യയോ ഇത്യനേന ഇണപരത്വ അത്ര ഇണഃ പരത്വേന വർത്തതേ സ്യായിതി അത തസ്യ ഷത്വേ കൃതേ ഭവിഷ്യതി സർവത്ര സിദ്ധ്യതി സർവത്ര പ്രക്രിയ ഏവമേവ സ്യ പ്രത്യയഃ തസ്യ അർദ്ധാവസഞ്ജ തസ്യ ഇട്ട് പൂർവഭാഗസ്യ ഗുണ അവാദേശ സകാരസ്യ ഷത്വം ഭവിഷ്യതി സർവത്ര സിദ്ധ്യതി അനന്തരം ഭവിഷ്യ തീ ഭവിഷ്യ തീതി സിദ്ധ്യതി പ്രഥമാദ്വേദനെ ഭവിഷ്യ തസ് അത്ര ഋത്വവിസർഗോ ഭവിഷ്യതഃ പ്രഥമാഭുവനെ ഭവിഷ്യ ജി ഇത്യത്ര ജ്വാന്തഃ ഭവിഷ്യ അന്ത്യത്തിലെത്ര കിം ഭവതി അതോ ഗുണേ പരരൂപേ കൃതേ ഭവിഷ്യന്തി ഭവിഷ്യ അന്തി ഇതി ഭവതി ജോന്തത്തിന് വിഭക്തി സജ്ഞ അത്രാപി അസ്തി കില. പ്രഥമ വിഭക്തി സജ്ഞ അത്രാപി അസ്തി കില. പ്രഥമ വിഭക്തി സജ്ഞ അത്ര പ്രഥമ പുരുഷസ്യ പ്രഥമ അസ്തി സജ്ഞ അസ്തി തത്ര കിമുക്തം തസ്യ വൃത്തൗ പ്രഥമയോ പൂർവസവർണ ഇത്യത്ര അക്കഹ പ്രഥമ ദ്വിതീയോ അച്ചി പൂർവസവർണ ദീർഘ ഏകാദേശ സ്യാത് അത്ര പ്രഥമ അച്ചി വർത്തത ദീർഘാദേശവ വിധാന അനന്തരമപി ആ ഇതി വർത്തതെ കിന്തു അതോ ഗുണൈതി ഭവതി തസ്യ പരം അപവാദഃ അപവാദോപി ഭവതി അത അതോ ഗുണ ഇത്യനേന പരരൂപയവാദേശം ഭവിഷ്യ മധ്യപുരുഷ ഏകവചനെ സി ഭവിഷ്യ സി മധ്യപുരുഷ ദ്വിവചനെ ഭവിഷ്യ വൃത്തവിസർഗോ ഭവിഷ്യത മധ്യപുരുഷ ബഹുവനെ ഭവിഷ്യ ധ അത്ര വിശേഷ നാസ്തി ഭവിഷ്യ ഇത്യത്ര കിം ഭവതി അതോ ദീർഘോ യഞ്ഞി യജ്ഞാദോ പൃഥ്വിയേ പരേ അദന്താംഗസ്യ ദീർഘ ഭവിഷ്യാമി ദീർഘ ഭവതി അകാരസ്യ ദീർഘീകൃതി ആകാര ഭവതി ഭവിഷ്യ മസ് അത്രാവി അതോ ദീർഘോ യഞ്ഞി ഭവിഷ്യാമഹ ഭവിഷ്യ വസ് അത്രാവി ഭവിഷ്യ വഹ ഇതി അത്ര ഭവിഷ്യ ഇത്യത്ര ഏവ വിശേഷസൂത്രാണി പ്രവർത്തന്തെ അന്യത്ര കോപി വിശേഷവും നാസ്തി അത്ര വിശേഷസൂത്രാണി സത്വാസി റല്ലടോഹോ ഇതി സ്യ അർദ്ധാതു വിശേഷ ഇത്യനേന അർദ്ധസഞ്ജ അർദ്ധാധിട്ട് വലാതെ ഇത്യനേന ഇട്ട് പൂർവഭാഗസ്യ സർവദാതു അർദ്ധദാതു യുതി അർദ്ധദേഹതുക പരത്വാത് അത്ര ഗുണ ഉപാദേശ സകാരസ്യ പ്രത്യവയവത്വാത് ആദേശ പ്രത്യയ ഇത്യനേന ഷത്വം ഭവിഷ്യ ഇതി ഭൂതി അനന്തരം കോപി വിശേഷസൂത്രം നാസ്തി അത അത്ര ഉക്തം സ്യഹ സ്യഹ ഇത്യസ്യ സത്താസി ലുട്ടോ ഇത്യനേന അത്ര സേ ഭവതി ഇട്ട് ഭവിഷ്യതി ഭവിഷ്യതഃ ഭവിഷ്യന്തി ഭവിഷ്യസി ഭവിഷ്യതഃ ഭവിഷ്യതഃ ഭവിഷ്യതഃ ഭവിഷ്യതഃ ഭവിഷ്യാമി ഭവിഷ്യാവഹ ഭവിഷ്യാമഹ അത്ര സർവത്ര ബഹുഷു സ്ഥലേഷു സൂത്രാണി ബഹൂനി വർത്തന്തെ കിന്തു പ്രക്രിയ സരള ഏവ അനേക സൂത്രാണാം പ്രവൃത്തി സത്വ അപി പ്രക്രിയ സരള ഏവ